സിദ്ധാന്തമൂതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സിദ്ധാന്തമൂതി അടുത്ത് വരുന്നത് തൗസത്ത്. പക്ഷെ അതിന് മുമ്പ് ഒന്ന് രണ്ട് സൂത്രങ്ങൾ വരുന്നുണ്ട്, അത് മനസ്സിലാക്കിയാൽ അവിടെ വ്യക്തമാകത്തുള്ളൂ. സിദ്ധാന്തമൂതി വരുന്നത് സംബോധനേച്ച, ഹേ പച്ചൻ ഹേ പച്ചമാന ഹേ പച്ചമാന എന്നാണ്. സംബോധനേച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംബോധനയിലും ലട്ടിന് ശത്രുശാനിച്ചു വരും. അതങ്ങനെ പ്രത്യേകം പറയാം. കാരണം എന്താണ്? ലടാശദൃശാനച്ചവും അപ്രഥമാസമാനാധികരണ എന്ന് പറഞ്ഞു. പ്രഥമ ഒഴിവുള്ളിടത്താണ് പാണിനിയുടെ ഇതനുസരിച്ച് വരുന്നത്. പ്രഥമേ വരാൻ പാടില്ല. പ്രഥമേ ഇത് വന്നാലേ സംബോധനയും വരത്തുള്ളൂ. പ്രഥമേ വന്നില്ലെങ്കിൽ എങ്ങനെ സംബോധനയും വരും? ഇപ്പൊ പാണിനി എന്ത് ചെയ്തു? സംബോധനയ്ക്ക് വേണ്ടി പ്രത്യേകം വിധിച്ചു. അപ്പോ സംബോധന എന്ത് ചെയ്തു? ശത്രം ശാനച്ചം വരുന്നു, പച്ചത്തിയാണ്. പച്ചഷ് പാക്കെ പച്ച് ശത്രു വരുന്നു, ലട്ട് വരുന്നു. വർത്തമാനം ലട്ട്, ലട്ടിന്റെ സ്ഥാനത്ത് ശത്രു വന്നു. ശത്രു എന്ന് കഴിഞ്ഞാൽ എന്തോരം കടുത്തൊരു ശപ്പ് വന്നു. പാച്ച് ആ ശത്രുലാത്ത് പാച്ച് ആ അത്ത് ആ അത്ത് എന്നടുത്ത് പച്ചത്ത് പ്രാതിസഞ്ജ സതുത്പത്തി ഉദജാസർവ നമസ്ഥാന അതാതൊന്നും സുലോഭം സംയോഗാന്തലോഭം ഹേ പച്ചൻ അങ്ങനെ വരുന്നു. പച്ചധാതു ഉഭയപതിയാണ്. അതുകൊണ്ട് പരസ്മവതിയിൽ ശത്രു വരുന്നു, ആത്മനിയതയിൽ ശാനിച്ച് വരുന്നു, പച്ചിൽ നിന്ന് ലട്ട് വരുന്നു, ലട്ടിന് ശാനിച്ചു വരുന്നു, പച്ച് ആന വന്നു, പച്ച ആന എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ശപ്പ് വന്നു, പച്ച ആന എന്ന് വരുന്നു. ആന മുക്ക് വരുന്നു, പച്ച ആന പച്ചമാന പ്രാതിസഞ്ജ സ്വതുത്പത്തി പച്ചമാന ഹേ പച്ച. അവിടെ സംബോധന വരുമ്പോൾ എന്ത് വരുന്നു? പച്ചമാന സൂന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഹേ ഹ്രസ്വാദ് സമ്പുദ്ധ ഹേ സൂനലോകം വരുന്നു, ഹേ പച്ചമാന എന്ന് വരുന്നു. അപ്രഥമ സമാനാധികരണ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് സംബോധനയിൽ വിധിക്കേണ്ടി വന്നത്. അല്ല, അവിടെ വ്യാഖ്യാനം അനുസരിച്ചാണ് എന്താണോ ലടിത്തി അനുവർത്തമാനെ പുനർലടുത്തിരുന്നു അധിക വിധാനാർത്ഥം തേന പ്രഥമ സമാനാധികരണയെ കൊച്ചിത്തെന്ന് പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ കൊച്ചിത്ത് അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ അതിന് വ്യത്യാസം വരുന്നില്ല. നിത്യം വന്നാലും വികല്പം വന്നാലും അതിന് വ്യത്യാസം, രൂപത്തിലൊന്നും വ്യത്യാസം വരുന്നില്ല. ലക്ഷണഹേത്വോ ക്രിയായ. അടുത്തത് ക്രിയായ പരിചായകേ ഹേതോ ച അർത്ഥേ വർത്തമാന ധാതോ ലട്ട് ലട ചദൃശാന ചോസ്ഥ. ഇതും ലട്ടിനി ശത്രുശാനിച്ച് വിധിക്കുകയാണ്. ലക്ഷണഹേത്വോ ലക്ഷണാർത്ഥത്തിലും ഹേത്വർത്ഥത്തിലും അതാണ് ക്രിയായ പരിചായകേ. ക്രിയയുടെ പരിചായകം ലക്ഷണം തന്നെ. അത് ലക്ഷണമെന്ന് പറയുന്നതും പരിചായകമെന്ന് പറയുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ശബ്ദഗുണകം ആകാശം, ആകാശത്തിന് ലക്ഷണം പറയുകയാണെന്ത്? ശബ്ദഗുണകം. ശബ്ദ ഗുണോ യസ്യ ശബ്ദഗുണക. അപ്പൊ ശബ്ദ ഗുണമാണ് ആകാശത്തിന്റെ ലക്ഷണം. അവിടെ ഗുണശബ്ദം പറയേണ്ട കാര്യമില്ല. ഉണ്ടാ ഉണ്ടാ ഗന്ധവതി പൃഥ്വി, അവിടെ ഗന്ധഗുണവതി എന്ന് പറഞ്ഞു. ഗന്ധവതി പൃഥ്വി എന്ന് പറയുന്നിടത്ത് ഗന്ധഗുണവതി എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. പിന്നെന്തിനാ ശബ്ദഗുണകം എന്ന് പറഞ്ഞത്? ഗുണശബ്ദം എന്നതിന് ചേർത്തു. അവിടെ ഗുണശബ്ദം എന്ന് പറയുന്നത് പരിചായകമാണ്. പരിചായകം എന്ന് പറഞ്ഞാൽ എന്താണോ? ശരിക്കും ഗുണശബ്ദം ലക്ഷണത്തിന്റെ ഘടകമല്ല. കാരണം ആ ഗുണം ചേർത്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അടുത്തത് അഘടകത്വ ശരി വിശിഷ്ടാർത്ഥ ബോധകത്വം എന്ന് പറയും. ഘടകമല്ലാതിരിക്കുക എന്ന ഒരു വിശിഷ്ടാർത്ഥത്തെ ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ലക്ഷണത്തിൽ അങ്ങനെ ഒന്ന് ചേർക്കണമെങ്കിൽ അവ്യാപ്തി അതിവ്യാപ്തി എന്തെങ്കിലും പരിഹരിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ ശബ്ദഗുണകമെന്നിടത്ത് ഗുണം ചേർത്തുകൊണ്ട് അവ്യാപ്തി അതിവ്യാപ്തി ഒന്നും പരിഹരിക്കാനില്ല. പക്ഷെ ഒരു വിശിഷ്ടമായ അർത്ഥത്തെ പറയുന്നുണ്ട്. അതായത് ശബ്ദം എന്ന് പറയുന്ന ഒരു പ്രധാന സംഗതിയാണ്. മീമാംസ ഒരു ശബ്ദത്തെ ദ്രവ്യമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് ശബ്ദം ഗുണമാണ് ദ്രവ്യമല്ല എന്നുള്ള അധികാർത്ഥത്തെ പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വിശിഷ്ടാർത്ഥത്തെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഗുണം ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ഘടകമല്ലാതിരിക്കുകയും എന്നാൽ വിശിഷ്ടമായൊരർത്ഥത്തെ പറയുകയും ചെയ്യുന്നിടത്താണ് എന്നാണ് സാറിന്റെ പരിചായകമെന്ന് പറയുന്നത്. ഇവിടെയും ലക്ഷണമെന്ന് പറഞ്ഞിട്ട് പറയുന്നു ക്രിയയുടെ പരിചായകം. ഹേതു ചർത്തേ വർത്തമാന ധാതോ ലട ശത്രുശാന ചോസ്തു. ക്രിയയുടെ പരിചായകമായിരിക്കണം, അല്ലെങ്കിൽ ഹേതു അങ്ങനെയുള്ള അർത്ഥം ഒക്കെ പറയുന്ന ധാതു. ധാത്വർത്ഥമാണ് ക്രിയ, പക്ഷെ ഇവിടെ അതിൻ്റെ പരിചായകം വേണം, അല്ലെങ്കിൽ ഹേതുവായിരിക്കണം. അങ്ങനെയുള്ള അർത്ഥത്തെക്കുറിച്ച് പറയുന്ന ധാതുവിൽ നിന്ന് ലട്ട് വരുന്നു. ധാതുവിൽ നിന്നുള്ള ലട്ടിന് ശത്രുശാനിച്ചും വരുന്നു. ശയാന ഭുഞ്ചത്തെ യവനാഹ. അർജയൻ വസതി ഹരിം പശ്യൻ മുച്ചതി ഹേതു ഫലം കാരണം ച. യവനന്മാരുടെ ഒരു സ്വഭാവമുണ്ട്, എന്താണ്, അവരവരുടെ ഒരു സംസ്കാരം അനുസരിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അവർ കിടന്നുകൊണ്ടും ഭക്ഷണം കഴിക്കും. ഇവിടുത്തെ സംസ്കാരം അതല്ല. ഇവിടെ എന്ന് വെച്ചാൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇരുന്ന് കൊണ്ടേ കഴിക്കാവൂ, നടന്നുകൊണ്ട് കഴിക്കാൻ പാടില്ല എന്നൊരുപാട് നിയമങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുന്നത്. എന്താണ് യവനന്മാരെന്ന് പ്രധാനമായും പറയുന്നത് ഗ്രീക്കുകാരാണ്. അവർക്ക് അതുമല്ല ഉണ്ടോ? ഇവരുടെ നാട്ടിലെ ആചാരം അനുസരിച്ച് ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ കിടക്കുമ്പോഴും കഴിക്കും, കപ്പലണ്ടിയൊക്കെ കുറച്ചുകൊണ്ട് കിടക്കും. ഇവിടെ അത് പാടില്ല, കപ്പലണ്ടിയൊന്നും കിടന്നുകൊണ്ട് കഴിക്കാൻ പാടില്ല ഒന്നും തന്നെ. ഇരുന്നുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം, അതും പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ. ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരിക്കുന്ന നല്ലതാണ്, പത്മാസനമാണെങ്കിൽ നല്ലതാണ്. ഇതൊക്കെ ഇരുന്നു പഴയ ഇവിടുത്തെ ആചാരം. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അവരെ കാണുമ്പോൾ വലിയ അതിശയം തോന്നും, കൊള്ളാമല്ല, അവർ കിടന്നാണല്ലോ ഭക്ഷണം കഴിക്കും. ഓരോ ആചാരങ്ങൾ അവർക്കങ്ങനെ നിയമമില്ലാത്തതാണ്. അപ്പൊ ഭുഞ്ചത്തെ ഭോജനക്രിയാണ്. അതിന്റെ പരിചായകമാണ് എന്ത്? ഭോജനക്രിയയുടെ പരിചായകമാണ് ഇവിടെ എന്നാണ് കിടക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ധാതു എന്നാണ് പരിചയായക അർത്ഥത്തിൽ വർത്തിക്കുന്ന, ഇതൊരടയാളമാണ്, യവനന്മാരെ തിരിച്ചറിയുന്നതിനുള്ള അടയാളം. ഇവിടെ രണ്ട് ക്രിയയുണ്ട്, ഒന്ന് ഭക്ഷിക്കുക, മറ്റൊന്ന് എന്താണ്? കിടക്കുക. ഈ കിടക്കുക എന്ന് പറയുന്നത് അടയാളമാണ്. കിടക്കുന്ന എല്ലാവരും കിടക്കാറില്ല, അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ കിടക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ കിടക്കുക. അത് വലിയ കാര്യമായി കഴിക്കാനൊന്നും പറ്റത്തില്ല, കിടന്നുകൊണ്ട് മൂക്കിലൊക്കെ കയറിപ്പോ. ചെറിയ സാധനങ്ങളൊക്കെ കഴിക്കും, ചെറിയ മുന്തിരിങ്ങയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എന്നാലും അത് അപകടമാണ്. അപ്പോ അതൊരു ലക്ഷണം ഒന്നെടുത്താൽ മതി. ഭക്ഷണം കഴിക്കുമ്പോൾ കിടക്കുക എന്ന് പറയുന്ന യവനന്റെ ലക്ഷണമാണ്. ആ ലക്ഷണത്തെ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? സീങ്ങ സ്വപ്നെ ധാതുന്നിൽ ലട്ടു വന്നപ്പോൾ അതിനെന്ത് ചെയ്തു? ശാനച്ചു വന്നു. എന്തുകൊണ്ട്? സീങ്ങ ധാതു ആത്മനേപദമാണ്. സീ പരത്തിൽ ശാനച്ചിൽ ആന വരുമ്പോ എന്തു വരുന്നു? അത് വരൂ. ശാനച്ച് വരുമ്പോ ഇടയ്ക്ക് വികരണമൊന്നും വരത്തില്ലേ? കർത്തരി ശപ്പ് വന്നു കഴിഞ്ഞാ സൂത്രം അതിപ്രവൃത്തിഭ്യ ശപ പിന്നെ ശീ ആനാന്നിരിക്കുന്നു, അവിടെ ഇടയ്ക്കൊന്നുമില്ല. പരത്തിലിരിക്കുന്ന ശാനച്ചെന്ന് പറയുന്നത് സർവധാതുവാണോ ആർദ്രധാതുവാണോ? സൂത്രം തിങ്ഷി സർവ ശിത്തായുണ്ട് സർവധാതുവാണ്. അപ്പോൾ എന്ന് പറയുന്നു സിംഹ സർവധാതുകേ ഗുണ. സിംഗിന് ഈന് ഗുണം വന്നാൽ എന്താവും? ശേ ആനാന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ശയാന ശയാന സുശയാന ശയാനോ ശയാനാഹ. ഇവിടെ ബഹുവചന യവനാഹ. ഇവിടെയും പരിചായകമെന്ന് പറയുന്നു നോക്കുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ലക്ഷണമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കിടക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുമെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കിടക്കുമെന്നോ നിയമമൊന്നുമില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ ഇതൊരു പ്രത്യേക അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. എന്താണ്? യമനന്മാരെ കണ്ടാൽ തിരിച്ചറിയാം. കടന്ന് ഭക്ഷണം കണ്ടു കഴിക്കുന്നുണ്ട്, അവിടെ മനസ്സിലായിക്കോണം യവൻ യവനനാണ്. ഇത് അവരങ്ങനെ അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവർക്കതൊരു വിഷയമേ അല്ല. ഇപ്പൊ ആൾക്കാർ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാറില്ലേ കടകളിലൊക്കെ, തട്ടുകടയിലൊക്കെ ചെന്നാൽ നിന്നേ ഭക്ഷണം കഴിക്കാൻ പറ്റും, ഇരിക്കാൻ നോക്കി അവിടെ ഒന്നും കാണത്തില്ല. അപ്പോൾ അത്യാവശ്യം ഭക്ഷണം കഴിച്ചു പോകുന്നവർക്ക് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും, പക്ഷേ ഇരുന്ന് ഭക്ഷണം കഴിച്ചവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ഇരുന്നിരുന്ന് അങ്ങനെ ചികിത്സിച്ചവർക്ക് അങ്ങനെ നിന്ന് കഴിക്കാം, പക്ഷേ അങ്ങനെ സാഹചര്യത്തിൽ ചെന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല, അവിടെ ഇരിക്കാനും പറ്റത്തില്ല. അതുപോലെ ഇതൊരു പരിചായകമാണ് യവനനെ തിരിച്ചറിയാൻ. എന്നുവെച്ചാൽ പഴയകാലത്ത് ഇവിടെ ഭാരതദേശത്തിലാരും തന്നെ കടന്നു ഭക്ഷണം കഴിക്കില്ല, ആരെങ്കിലും കടന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ യവനനായിരിക്കും. അവനവനായിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ പൂർവികന്മാരാരെങ്കിലും യവനന്മാരായിരിക്കും, സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ സീങ് സ്വപ്നെ ആത്മനിർഭരമായുണ്ട് ശാനിച്ചു വന്നു. അത് ഹേതുവിൽ പറയുന്നു അർജയൻ വസതി. അർജപ്രതിജ്ഞ എന്ന് പറയുന്ന ധാതുവാണ്. അർജയതി ചുരാതി വരുന്നതാണ്. അർജധാതുവിൽ നിന്ന് നിച്ചു വരുന്ന സൂത്രം ഏതാണ്? സത്യാപാശ്വരൂപ സത്യാപാശ്വരൂപ സത്യാപാശ്വരൂപ വീണ തൂല ശ്ലോക സേന ലോമത്തോച്ച വർമ്മ വർണ്ണ ചൂർണ ജുരാദിഭ്യോ നിച്ച് അർജി എന്ന് വരും. അർജിയിൽ നിന്ന് ശത്രുവരു ശാനിച്ചു വരൂ. എന്താ വരും? ഉറപ്പാണോ? രണ്ടും വരാം. എന്തുകൊണ്ട്? സൂത്രം ഏതാണ്? സൂത്രം നിച്ഛശ്ച നിജന്താത് ആത്മനേപഥം സേത് കർത്തൃഗാമിനി വ്യാപതി. രണ്ടും വരാം, ഉഭയപതിയാണ്. അർജയതി അർജയത്തെ രണ്ടും വരാം. ഇവിടെ ഇപ്പൊ ശത്രുന്തം വന്നിരിക്കുന്ന കാണിക്കുന്നു. അർജയിൽ നിന്ന് ശത്രു എന്ന് കഴിഞ്ഞാൽ ഈ സൂത്രം വരും. ഏത് വരും? അർജയിൽ നിന്ന് ആദ്യം വർത്തമാനം ലട്ടു വന്ന് ശത്രു എന്ന് കഴിഞ്ഞാൽ സൂത്രം വരും. കർത്തരി ശപ്പു വരും. നിജന്തം സന്നന്തം എങ്ങന്തം ഇതിൽ നിന്നെല്ലാം ശത്രു എന്ന് കഴിഞ്ഞാൽ ശപ്പ് വരും. കാരണം അതൊക്കെ ധാതുവാണ്. ഇതിനെല്ലാം ധാതു സംജ്ഞയുണ്ട്. സൂത്രം ഏതാണ്? സനാദ്യന്ത ധാതു. ധാതുവിൽ നിന്നാണ് വർത്തമാനെ ലട്ടു വരും. ലട്ടിന്റെ സ്ഥാനത്താണ് ഇവിടെ ശത്രു വന്നു. തിങ്ക്സിത് സർവധാതു സംജ്ഞ വരുന്നു. ശത്രു സർവധാതു സംജ്ഞ എന്ന് കഴിഞ്ഞാൽ എന്തുവരും? കർത്തരി ശപ്പ്. അർജി ശപ്പ് എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? സർവ്വധാതാർദ്ധാതയോ ഗുണം വരും. പരത്തിയിരിക്കുന്ന സർവ്വധാതു ആണോ അർദ്ധാതു ആണോ? ഗുണം വന്നായി. ആ ദിവസം വന്നപ്പോ എന്തായി? അർജയ പരത്തിലെന്താണ്? അർജയത്. അർജയത്ത് സു എന്ന് വരുമ്പോ എന്ത് വരുന്നു? ഉദിജാ സർവനാമസ്ഥാന ഏതാതോ നും വന്നു. സുലോഭ സമയവും അർജയൻ. അപ്പൊ ഇവിടെ അർജയൻ വസതി. ഇവിടെ അർജശബ്ദ ശബ്ദത്തിന് സമ്പാദിക്കുക എന്നുള്ള അർത്ഥമുണ്ട്, നേടുക, സമ്പാദിക്കുക. നമ്മൾ സാധാരണ പറയാറുണ്ട് ആർജിക്കുക, സമ്പത്തിനെ ആർജിക്കുക എന്നൊക്കെ പറയാം, അത് തന്നെ അർത്ഥം. പർജനായ വസതി എന്നർത്ഥം, നേടുന്നതിന് വേണ്ടി വസിക്കുന്നു, എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി താമസിക്കുന്നു എന്നർത്ഥം. എന്താണ് ഹേതു, എന്തിനു താമസിക്കുന്നു? അർജിക്കുന്നതിന് വേണ്ടി, ഹേതു അർത്ഥത്തിൽ. പിന്നെ ഹേതുവിന് പ്രത്യേകതയുണ്ട്, രണ്ടു തരത്തിലുണ്ട്, ഫലവും കാരണവും രണ്ടിനും ഹേതുവും എന്ന് പറയും. ഫലത്തിനെയും പറയും ഹേതുവെന്നും കാരണത്തെയും പറയും. ഇവിടെ ഹേത്വർത്ഥത്തിൽ ഉള്ള ധാതുവിൽ നിന്നാണ് ലട്ട് വന്നു, ശത്രു വന്നു. അപ്പൊ ഹേത്വർത്ഥത്തിലുള്ള ധാതുവാണ് ഇവിടെ അർജധാതു എന്ന് പറയുന്നത്. എന്തിന് ഹേതു എന്ന് ചോദിക്കും. ഹേതു എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യം വരും, എന്തിന് ഹേതു? അതിനു വേണ്ടിയിട്ടാണ് നടത്തു പറഞ്ഞത്. എന്താണ് വസതി? അപ്പോൾ ശത്രു വരുന്നത് ഹേതു അർത്ഥത്തിലുള്ള ധാതുവിൽ നിന്നായിരിക്കും. ഹേതു എന്ന് പറയുമ്പോൾ ഫലവും കാരണവുമാകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വസിക്കുന്നതിൻ്റെ ഫലം എന്താണോ? സമ്പാദിക്കുക. ഹരിം പശ്യൻ മുച്ചതേ, ഇവിടെ മോചിക്കപ്പെടുന്നു. മുച്ചതേ എന്താണ് കാരണം? ഹരിദർശനം, ഹരിദർശനമാണ്. ഇവിടെ ഹേതു എന്ന് പറയുന്ന എന്തായി? കാരണം. നേരത്തെ ഹേതു എന്ന് പറയുന്ന എന്തായി? ഫലം. താമസിച്ച എന്ത് കിട്ടും? സമ്പത്ത് കിട്ടും, സമ്പാദിക്കുക. മോചിക്കുന്നതിന് എന്താ കാരണം? ദർശനം. ഇപ്പൊ ഹേതു എന്ന് പറഞ്ഞിട്ട് അർത്ഥവും വന്നു, ഫലമൊന്നും വന്നു, കാരണമൊന്നും വന്നു. ആണ് ഹരിം പശ്യൻ മുച്ചതേ, ഹരിയെ കാണുന്നവൻ മോചിക്കപ്പെടുന്നു. പശ്യൻ ഏതാണ് ധാതു? ദൃശ്യര് പ്രേക്ഷണേ, ദൃശ്യര് പ്രേക്ഷണേ ധാതുവിൽ നിന്ന് എന്തു വന്നു? ധാതു പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത്തുകളോടുകൂടി ചേർത്ത് തന്നെ പഠിക്കുന്നു, കാരണം ഓരോ ഇത്തിനും പ്രയോജനമുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ ഇത്ത് കൂടെ വേണം, ഇത്തില്ലാതിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല സൂത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. ദൃശ്യര് ഇരുണ്ട പ്രയോജനം എന്താണോ? ഇരുതോവ. അപ്പൊ ഇര് ഉണ്ടെന്നറിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ സൂത്രം പ്രവർത്തിപ്പിക്കാൻ പറ്റും? ഉണ്ട്, അതറിഞ്ഞിരിക്കുന്നു. അപ്പൊ ദൃശ്യര് പ്രേക്ഷണ ദൃശ്യ ധാതുവിൽ നിന്നും എന്താണ് ഇവിടെ കാരണം? അർത്ഥത്തിലുള്ള ധാതുവാണ് ദൃശ്യര് ധാതു. അതിൽ നിന്നും വർത്തമാനം ലട്ട് വന്നു, ലട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദൃശ്യന് ആദേശം വന്ന സൂത്രം ഏതാണ്? വാഗ്രാത്മാ സാംനാദാൻ ദൃശ്യത്തി ശക്തി സദ സദാം പിപജിഗ്രദ്ധമദിഷ്ട മനേഷ്ട പശ്യർച്ച ദോശീയ സീതാ. പഠിച്ചാണ്, പഠിച്ചവർ പഠിച്ചു. എന്തുവരുന്നു? പശ്യ. ലട്ടിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? പശ്യതി. പരസ്യമാണ്. അതുകൊണ്ടെന്തൊരു ശത്രു വന്നു. പശ്യ ശത്രു എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? കർത്തരി ശപ്പു വന്ന എന്തുവരും? പശ്യ അത്. പശ്യ ആ പശ്യ അത്. അവിടെ എന്തുവരും? പശ്യത്. പശ്യത്ത് സു വരുന്നു, നും വരുന്നു, സുലോപം സംയോഗാന്തലോപം പശ്യൻ. പശ്യന്തു പശ്യന്ത പശ്യന്തം പശ്യന്തു പശ്യത. ഇവിടെ നോക്കുക, അർജയൻ വസതി എന്ന് പറയുന്നിടത്ത് ഹേതു അർത്ഥത്തിലുള്ള ധാതുവിൽ നിന്ന് ലട്ടിന്റെ സ്ഥാനത്ത് ശത്രു വന്നു. ഇവിടെ ഹേതു എന്ന് പറഞ്ഞാൽ ഫലമാണ്. വസന താമസത്തിന്റെ ഫലം അർജനമാണ്. ഹരിം പശ്യൻ മുശയം എന്ന് പറയുന്നിടത്തും ഹേതു അർത്ഥത്തിലുള്ള ദൃശ്യധാതുവിൽ നിന്ന് ശത്രു വന്നു. ഇവിടെ ഹേതുവിന്റെ അർത്ഥം കാരണമാണ്, മോചനത്തിന് കാരണം ഹരിദർശനമാണ്. അങ്ങനെയാണ് ഹേതു ഫലവും കാരണവുമായി തീരുന്നു. അപ്പൊ ഇത് ഇനി വരുന്ന സൂത്രത്തിൽ സംബോധനേച്ച ലക്ഷണ ഹേത്വഹ ക്രിയായഹ എന്ന് പറയുന്ന സൂത്രത്തിന്റെ എന്താണെന്നുള്ള മനസ്സിലാക്കിയാല് ലഡാസത്വ എന്ന് പറയുന്നതിന്റെ വൃത്തിയിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വ്യക്തമാകത്തുള്ളൂ. പക്ഷെ ലോസുദ്ധാന്തം ഈ രണ്ട് സൂത്രവും കൊടുത്തിട്ടില്ല. അതുകൊണ്ടല്ല ലഡാസത്വ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസം വരും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചോദ്യം വരും. ഇവിടെ അടുത്തുള്ള ഇതുമായിട്ട് ബന്ധമില്ല, എന്നാലും വന്നതുകൊണ്ട് അതും മനസ്സിലാകും. കൃത്യ പ്രപീയമാണ്. പാ പാന എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് കർമ്മണി ശാനിച്ചു. അതിന് കർമ്മണി ലട്ട് വരണം. ഏ സൂത്രമാണ് കർമ്മണി ലട്ട് വിധിക്കുന്നത്? എങ്ങനെ? അല്ല, കർമ്മണിച്ച ഭാവിച്ച കർമ്മഗഭ്യാണ് വിളിക്കുന്നത്. കർമ്മണി ലട്ട് വിധിക്കുന്നു, എല്ലാ ധാതുക്കളിൽ നിന്നും അത് തന്നെ വിധിക്കുന്നു. അപ്പം പാധാതുവിൽ നിന്ന് ലട്ട് വന്നു കഴിഞ്ഞാൽ ലട്ടിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? പരഹ്യോദം വരുമോ ആത്മനിയോദം വരുമോ? ഭാവകർമ്മണോഹോ ആത്മനിയോദം സ്യാത്. ഭാവാർത്ഥത്തിലും കർമാർത്ഥത്തിലും ആത്മനിയോദമേ വരത്തുള്ളൂ, പരസ്യോദം വരത്തില്ല. എന്നുവെച്ചാൽ ശത്രുന്റെ രൂപം വരില്ല, ആത്മനിയോദമേ വരത്തുള്ളൂ. പാ ധാതുവിൽ നിന്ന് കർമ്മണി ലട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓർക്കണം. കർമ്മണി ലട്ട് വന്നു കഴിഞ്ഞാൽ ശത്രുന്ധം വരില്ല, ആത്മനിയോദയം വരത്തുള്ളൂ. ഇവിടെ ആത്മനിയോദയം ഏതാണ്? ശാനച്ച്. എന്തുകൊണ്ട്? സൂത്രം ഏത്? തങ്ങാനോ ആത്മനിയോദം, ശത്രു വരത്തില്ല. അപ്പൊ പാ ധാതുവിൽ നിന്ന് ലട്ട് വന്ന് ലട്ടിന്റെ സ്ഥാനത്ത് ശാനിച്ചു വന്ന് പാ ആന എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഏത്? കർത്തരി ശപ്പ് വരുമോ? ഭാവി പ്രക്രിയയിലും കർമ്മണി പ്രക്രിയയിലും കർത്തരി ശപ്പ് വരുമോ? പിന്നെ ഏതാ വരുന്ന? സർവധാതുവേ യക്. സർവധാതുവും പരമിരിക്കുമ്പോൾ എന്ത് വരുന്നു? യക്ക് വരുന്നു. ഇവിടെ ഏതാണ് സർവധാതുവും? ശാനിച്ച് സർവധാതുവാണ്. ആ തിങ്സ് സർവധാതു, ശാനിച്ച് സർവധാതുവാണ്. അതുകൊണ്ട് എന്ത് വരും? യക്ക് വരും. യക്ക് വരുമ്പോ എങ്ങനെ വരും? ഭൂ അല്ല, ഭൂ അല്ല, ഇവിടെ പാ. ഈ യക്കിൽ എന്ത് ശേഷിക്കും? ആന. യ ആന എന്നിടത്ത് എന്തോരും? യ ആന എന്നിടത്ത്, യ ആന എന്നിടത്ത് എന്തോരും? ആനെ മുക്തി. അപ്പോ യ മാന പ, യ മാന എന്നിടത്ത് എന്തോരുന്നു? പാക്കേ. ഗുമാസ്താകാപാജഹാദിസാം ഹലി ഏഷാത ഈത്സ്യാ കിങ്തി കിങ്തി ആർദ്ധാതുകേ. എക്കാർദ്ധാതുവാണോ സൂത്രം? അപ്പൊ പാക്ക് എന്തു വന്നു? പി പിയമാന പിയമാനഹ എന്ന് പറയുന്നു. അതായത് പാധാതു എന്നിവിടെ കർമ്മണി ലകാരം വരുന്നു. ലകർമ്മണിജ ഭാവേ ജാകർമ്മകേഭ്യ. കർമ്മണി ലകാരം വന്നു കഴിഞ്ഞാൽ ഭാവകർമ്മണ പ്രകാരം ആത്മനിവേദം വരും. ഇവിടെ ശത്രു വരത്തില്ല, ശാനിച്ചേ വരത്തുള്ളൂ. ഇപ്പൊ പാ ആനാന്നിരിക്കും. ഭാവകർമ്മ പ്രക്രിയയിൽ സർവധാതുവെ യക്ക് പ്രകാരം യക്ക് വരും. യ ആനാന്ന് വരും. ആനയമുക്ക് വരുന്നു. യ മാനാന്ന് വരുന്നു. പായ്ക്ക് എന്ത് വരുന്നു? ഗുമാസ്ത ജഹാദിസാരി പ്രകാരം എത്തും വന്നു. പിയമാന എന്ന് പിയമാന. അതുകൊണ്ട് ഭാവകർമ്മ പ്രക്രിയയിൽ മനസ്സിലാകണം. അതിന് കർമ്മണിയിൽ ആത്മനേപദമേ വരത്തുള്ളൂ. ഭാവേ പ്രയോഗത്തിലോ? ഭാവേ പ്രയോഗം വരത്തില്ല. അനഭിതാന, അതിൻ്റെ പ്രയോഗമില്ല. ശാനിച്ചാണ് വരേണ്ടത്. പക്ഷെ ഭാവേ പ്രയോഗം ഇല്ല. ഭാവപ്രയോഗം എന്താണെന്ന് വെച്ചാൽ ലട സഹരി ശാനജോ പ്രഥമാസമാന അതിനെ പ്രകാരം വരുന്ന ശാനിച്ച് ഭാവാർത്ഥത്തിൽ ലകാരം വന്നാൽ വരത്തില്ല. അതേ കർമ്മണി വരും. കർമ്മണി തിരിച്ചറിയുന്നതിന് ഒരു വഴി ഇതാണ്. യാ കാണും ഇടയ്ക്ക്. ഇപ്പൊ പിയമാന എന്ന് വന്നില്ലേ, അങ്ങനെ അങ്ങനെ വരും എന്നാണ്. പക്ഷെ ദിവാദിയിലാണെങ്കിൽ അതറിയാൻ പറ്റില്ല. അവിടെ ചെന്മരുന്നുണ്ട്, അറിയാൻ പറ്റില്ല. എട്ടിന്റെ സ്ഥാനത്ത് ശാനിച്ചു വന്നു, പൂർവ്വത്തിലേക്ക് വന്നു, പിയമാനാന്ന് വന്നു. ഇവിടെ പൂർവ്വത്തിൽ പ്രായിരിക്കുമ്പോൾ നഗാരത്തിന് നത്വം ഇരിക്കുന്ന സൂത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യചഹ സിദ്ധാന്തമതി കൊടുത്തിട്ടുണ്ട്. കൃത്യചഹ, ഇത് ഇതിന്റെ ആരംഭത്തിലുണ്ട്. ആ സൂത്രം തുടക്കത്തിൽ കൃത്യചഹ ഉണ്ടോ? തുടക്കത്തിൽ തന്നെയാണ്. ഇതിലാണെങ്കിൽ അഞ്ചാമത്തെ പേജ്. ഉപസർഗസ്ഥ നിമിത്താത്പരസ്യ അജഹ ഉത്തരസ്യ ക്രിസ്തസ്യ നസ്യനത്വം സ്യ. അഞ്ചാമത്തെ പേജ്. ഉപസർഗസ്ഥ നിമിത്താത്പരസ്യ ഉത്തരസ്യ ക്രിസ്തസ്യ നസ്യ നത്വം സ്യാ. ഉപസർഗത്തിന് നിമിത്തം വേണം. ഇവിടെ പ്രായമുണ്ട്. ഉത്തരസ്യ കൃത്തസ്യ, ഇവിടെ പീയമാണ് കൃത്താണ്, ശാനിച്ച കൃത്താണ്, കൃത്തതിങ് ക്രിസ്തസ്യ നസ്യ പീയമാനയിലെ നഗാരം കൃത്തിലെ ആണ്. ഉത്തരമാണ്, ഉത്തരപദമാണത്, പ്രാപൂർവത്തിയിരിക്കുന്നു, ഇത് ഉത്തരത്തിയിരിക്കുന്നു. നക്കാരത്തിൽ നത്വം വരുന്നു. ഉദാഹരണം കൊടുക്കുന്നു, പ്രയാനീയം, പ്രാപൂർവത്തിലുള്ള യാഥാതു ഏത് പ്രത്യം വന്നു? അനീയൊരു സൂത്രം തവ്യത്തവ്യ അനീയര് വന്നു. പ്രയ അനീയര് പ്രയാനീയ നത്തു വന്നു. പ്രയാണീയം അജഹത്യം പ്രമഗ്ന, അവിടെ തന്നെ അതായത് വായിച്ചേ ഉള്ളൂ. അവിടെ എന്താണ്? ഇവിടെ അച്ഛന്റെ പരത്തിൽ നകാരം വരുന്നാലേ വരത്തുള്ളൂ. പ്രയാനീയം അച്ഛന്റെ പരത്തിലാണ്, ആകാരത്തിന്റെ പരത്തിലാണ് നകാരം. ഇവിടെ പ്രപീയമാന മായിലെ അച്ഛന്റെ പരത്തിലാണ് നകാരം. പക്ഷെ പ്രമഗ്ന എന്നിടത്ത് നകാരമുണ്ട് കൃത്തിലെ, ഉത്തരപദത്തിലാണ്, പക്ഷെ അച്ഛന്റെ പരത്തിലല്ല. പൂർവ്വത്തിൽ എന്തായിരിക്കുന്നത്? ഇത് പ്രമഗ്നന്റെ രൂപമാണ്, നിഷ്ഠയാണ്, ഡുമസ്ജോ ശുദ്ധവും. നിഷ്ഠ വന്നു കഴിഞ്ഞാൽ എന്തോരും മസ്ജിരന്ധ്യ പുറവ് നുമ്മാച്ചിയ നുമ്മരും സ്കോ സംയോഗാദ്യരന്ധ്യ പ്രകാരം സകാരം പോവും, നകാരവും പോവാൻ ഇതാം അത്ഭുതായി കൂടി മാച്ച് ചോക്ക് കുത്തും വന്നു. മാ പരത്തിലിരിക്കുന്ന നിഷ്ഠ തകാരത്തിന് എന്തുവരും? ഓദിതസ്ഥ നകാരം വരും. മഗ്ന പ്രമഗ്ന നിർവിണ്ണ ശിവസംഖ്യാനം. എന്നാൽ നിരുപൂർവത്തിലുള്ള വിദ് ധാതുവിൽ നിന്ന് അവിടെ തന്നെ, അത് അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ, നിരുപൂർവത്തിലുള്ള വിദ് ധാതുവിൽ നിന്ന് നിഷ്ഠ വന്നു കഴിഞ്ഞാൽ, ത വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിര് വിദ് ത അച്ഛന്റെ പരത്തിൽ നകാരമില്ല. ഇവിടെ വിദ്ദിൽ നിന്ന് ത വന്നു കഴിഞ്ഞാൽ രഥാഭ്യാം നിഷ്ഠാതോ പൂർവസ്യ ജദ്ദഹ പ്രകാരം എന്തോരും നിരവേദ ഇടകാരത്തിനും പരത്തിലിരിക്കുന്ന നിഷ്ഠ തകാരത്തിനും നകാരം വരും. അപ്പൊ നിരവീന നിർവണ്യസ് ഉപസംഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വരുന്നു? ഉണ്ണത്വം വരുന്നു. ണത്വം വന്നു കഴിഞ്ഞാൽ എന്തോരും പൂർവത്തിലിരിക്കുന്ന നഗാരത്തിന് എന്തോരും പരത്തിൽ നഗാരം ഇരിക്കും. പൂർവത്തിലെ നഗാരത്തിന് അനുസാരമാണ് പൂർവത്തിയിരിക്കുന്നത്. ഇഷ്ടത്വം വന്നിട്ട് എന്തോരും നിർമിണ്ണ നിർമിണ്ണ എന്ന് വരും. അപ്പോ ഇത് നിഷ്ഠയുടെ രൂപമാണ്. നത്വം വരുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ കൂടുതലായി ഒന്നും എന്താണ്? ഇവിടെ പൂർവ്വഭാഗത്തിൻ്റെ പരത്തിലിരിക്കുന്ന കൃതന്ധത്തിൻ്റെ നകാരത്തിന് നകാരം വന്നു. പൂർവ്വത്തിൽ അച്ചില്ലെങ്കിലും അടുത്തവിടെ പറയുന്നു അജഹ പരത്വ അഭവാദ് അപ്രാപ്തേ വചനം. നിർവിണ്ണ എന്ന് പറയുന്നിടത്ത് അച്ചിന്റെ പരത്തിൽ നകാരമില്ല, അതുകൊണ്ട് കൃത്യജപ്രകാരം ണത്വം പ്രാപ്തമല്ല, അതുകൊണ്ട് വിധിച്ചു. പരസ്യണത്വം ഇവിടെ പറയുന്നു രണ്ട് നകാരമുണ്ട്, ഭിന്ന അല്ല, പരത്തിലെ നകാരത്തിന് ണത്വം വന്നു. പൂർവസ്യ ഷ്ടുത്വം, പൂർവത്തിന് ഷ്ടുത്വം വന്നു. നിർവിണ്ണ ഇവിടെ എല്ലാം ഒരു കാര്യം നിർബന്ധമുണ്ട്, പൂർവ്വപദത്തിൽ നിമിത്തം വേണം. ഇവിടെ നിർ പൂർവ്വപദത്തിൽ നിമിത്തമുണ്ട്, പ്ര യാണി അവിടെ പൂർവ്വപദത്തിൽ നിമിത്തമുണ്ട്. പ്ര ഇത് ണത്വവിധിയെക്കുറിച്ച് വന്നതേ ഉള്ളൂ. കൃത്യത പ്രപീയമാണ സോമ. അടുത്തു വരുന്ന സൂത്രം ഈ ദാസ, ആസ പരസ്യ ആനസ്യ ഈത്തസ്യ ആദേഹേ പരസ്യ ആസീന. ആസു ഉപവേശന എന്ന് പറയുന്ന ധാതുവാണ്. ആസുപവേശന് ആസഹ എന്ന് പറയുന്ന പഞ്ചമിയാണ്. ആസിന്റെ പരത്തിലിരിക്കുന്ന ആനയ്ക്ക് ഈത്ത് വരുമെന്നാണ് പറഞ്ഞത്. ആസഹ പഞ്ചമയുണ്ട്, തസ്മാദ്യത്തി ഉത്തരസ്യ വരും. ആദേഹ പരസ്യപ്രകാരം ആദിക്ക് വരും, അതായത് ആസുധാതു വർത്തമാന ലട്ട് ആസ്ഥേ ആത്മനേപദമാണ്. ലട്ടിന്റെ സ്ഥാനത്ത് എന്തു വന്നു? ലടശ്രിസാനിച്ചോ അപ്രഥമാസമാനാതിരെ ശാനിച്ചു വന്നു. ആസ് ആനാന്നിരുന്നു, ആസ് ആനാന്നിരിക്കുമ്പോ ഏത് വരുന്നു? കർത്തരി ശപ്പ്. ശപ്പ് എന്നാ എന്ത് വരും? അതിപ്രവർത്തിപ്യ ശപഹ. കാരണം ഇങ്ങനെ രൂപം വരുമ്പോ ഏത് വികരണം വരുമെന്നറിയാൻ വേണ്ടിട്ട് ആ ധാതുവിന്റെ രൂപം ഓർത്തു നോക്കിയാണ്. ആസിന്റെ രൂപം വരുന്നത് എങ്ങനെയാണ്? ആസ്തി. അപ്പോൾ അറിയാം ഇടയ്ക്ക് നിന്ന് ശപ്പിന് ലുക്ക് വന്നിരിക്കുകയാണെങ്കിൽ രൂപങ്ങൾ വെച്ച് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആസ് ലട്ട് ആന ശപ്പ് വന്നു, ലുക്ക് വന്നു, ആസ് ആന എന്നിരിക്കുന്നു. അപ്പം പറയുന്നു ഈ ദാസ ആസിന്റെ പരത്തിലിരിക്കുന്ന ആനയ്ക്ക് ഈ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നു ആദേ പരസ്യ, പരത്തിൽ എന്ത് വിധിച്ചു അത് ആദ്യം വരും. അപ്പോൾ ആനയുടെ ആകാരത്തിന് ഈ വരും. അപ്പൊ ആസ് ഈ ആസീന ആസീന സുവരുന്നു. ആസീന ആസീനോ ആസീന ഇരിക്കുന്നവൻ ശത്രു എന്നോണം ഇരിക്കുന്നവനെന്ന് വരുന്നു. ആ നേരത്തെ കൃത്യത അവിടെ പറയുന്നു പ്രപീയമാന സോമ. ഇവിടെ പീയമാന എന്ന് പറയുന്ന കർമ്മണിയാണ്. അപ്പൊ ഇതിനൊരു കർമ്മം വേണം. ആ കർമ്മമാണെങ്കിലോ ഉക്തമായതുകൊണ്ട് എങ്ങനെ വരും? ഉക്തേ പ്രഥമ, അതാണ് പ്രപീയമാന സോമ. അപ്പൊ ഈ ശാനച്ചിന്റെ ശത്രുത്വത്തിന്റെയൊക്കെ കർമ്മണി പ്രയോഗം ധാരാളം വരാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രയോഗം ശ്രദ്ധിക്കണം. കർമ്മണി വന്നു കഴിഞ്ഞാൽ കർമ്മം പ്രഥമയിലായിരിക്കും, ഉക്തമായതുകൊണ്ട്. അത് പ്രപീയമാണ സ്വമഹ പ്രപീയമാനം പയ അങ്ങനെ പ്രപീയമാന യവാഗൂഹു ശ്രീലിംഗത്തിൽ ടാപ്പ് വരും. ആസീന ഇതില് സംബോധന വെച്ചാൽ ലക്ഷണഹേത്വഹോ ക്രിയാഹ എന്ന് പറയുന്ന രണ്ട് സൂത്രവും ഇനി അടുത്ത ആവശ്യമായിട്ട് വരും. അടുത്ത സൂത്രവും സിദ്ധാന്തി വരുന്നതല്ല, എന്നാലും ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. വിദേഹേ ശത്രു വസു, വേത്തേ പരസ്യ ശത്രു വസുരാദേശോ വാസ്യ. വിദജ്ഞാനേ എന്ന് പറയുന്ന ധാതുവാണ്. ഈ ജ്ഞാനം ആത്മനേവതയാണോ അതോ പരസ്യമതമാണോ? കാരണം സംശയം വരും. കാരണം വിദ് വേത്ത് രൂപം വിദേർജ്ഞാനേ വിന്ദ് വിധ വിചാരണേ വിദ്യതേ വിധ സത്തായ വിദുല്ലാഭേജ വിന്ദതി, എല്ലാം ഇതാണ്. പല ധാതുക്കളുണ്ട്. അപ്പൊ ഇവിടെ ശത്രു വിധിച്ചിരിക്കുന്നതുകൊണ്ട് പരസ്യമേതമായിരിക്കും. ആത്മനേതമാകാൻ പാടില്ല. അപ്പൊ ഇവിടെ വിധിജ്ഞാന എന്ന് പറയുന്നത് അദാദിയുടെ വിധിജ്ഞാനയാണ്. വേത്തി വേത്തി വിത്ത വിദന്തി, അതാണ്. ബാക്കിയൊന്നും എടുക്കണ്ട. ഇപ്പൊ വിധ ധാതു നിന്നും വർത്തമാനം ലട്ട് വരുന്നു. ലട്ടിന്റെ സ്ഥാനത്ത് ശത്രു വരുമോ ശാനിച്ചു വരുമോ? ശത്രു വരും. പരസ്യമായതുകൊണ്ട് വിധു ശത്രു വന്നു കഴിഞ്ഞാൽ വിധു അത്തന്നിരിക്കും. വേസൂത്രം വരുന്നു. കർത്തർ ശപ്പു വന്നു കഴിഞ്ഞാൽ ശപ്പന ലക്കു വന്നു വിദത് എന്നിരിക്കും. വേസൂത്രം വരുന്നു. വിദേഹേ ശത്രു വസുഹു, വേത്തേ പരസ്യ ശത്രു വസുരാദേശോ വാസ്യ. വേത്തേ പരസ്യ ശത്രു വസുരാദേശോ വാസ്യ. അതാതി ഗണത്തിൽപ്പെട്ട വിധധാതുവിന്റെ പരത്തിൽ ലട്ടിന്റെ സ്ഥാനത്ത് പരസ്യമായതുകൊണ്ട് ശത്രു വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ഥാന വസു വികല്പമായിട്ട് വരും. അപ്പൊ ഇത് അത്തെന്നുള്ള എന്തായി മാറി? ഇത് വസ്. ഇത് വസ് സൂന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അതാണ് വരുന്നത്. ആ ശാന്തമത സംയോഗത്തെ പ്രകാരം വരണമെങ്കിൽ സംയോഗം വേണ്ടേ? നും വന്നു കഴിഞ്ഞാൽ ശരി. വസിൽ ആസരിക്കും. വൈദ്യാ സർവനാമസ്ഥാന അതാത് പ്രകാരം നും വന്നു. എന്തുവരുന്നു? ശാന്ത സംയോഗസ്യ ഉപതാ ദീർഘം വന്നു. വിദുവാനസ് സുലോപം സംയോഗാന്തലോപം. വിദ്വാൻ വിദ്വാൻ വിദ്വാംസൗ വിദ്വാംസ വിദ്വാൻ വിദ് ശത്ര എന്ന് വന്നു. വിദ് വസ് എന്ന് വന്നു. വിദ് വസ് എന്നിരിക്കുമ്പം ഉഗിത്വാണ്ട് നമ്മ വന്നു. വിദ്വാനസ് ഉപതാ ദീർഘം വന്നു. വിദ്വാനസ് സുലോക സംയോഗാന്തലോകം വന്നപ്പോ വിദ്വാൻ വിദ്വാൻസ് ഔവന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. നഷ്ടാവതാന്തസ്യ ശരി അനുസ്കാരം വരുന്നു. വിദ്വാംസൗ വിദ്വാംസ വിദ്വാംസം വിദ്വാംസൗ വിദ് വസ് അസന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? വസോഹോ സംപ്രസാരണം. വിദ് വസിന്റെ വകാരത്തിന് സംപ്രസാരണം വരുന്നു. സംപ്രസാരണ ശപ്രൂരും വന്നു. വിദ് ഉസ് വിദ് വസന്നിരിക്കുമ്പോൾ സകാരത്തിന് ഷത്വം വന്നു. വിദുഷ് അസ് വിദുഷ വിദുഷ വിദ് വസ് ഭ്യാന്നിരിക്കുമ്പോഴാണ് ഏത് സൂത്രം വന്നത്? വസു സംസം അപ്പൊ എന്ത് വരുന്നു? വിദ് വസുഭ്യാം എന്നുള്ളത് വിദ്വദ്ഭ്യാം, വിദ് വസുഭ്യാം, വിദ് വദ് ഭ്യാം, അങ്ങനെ വരുന്നു. പക്ഷെ ഇത് വാ എന്ന് പറഞ്ഞുകൊണ്ട് വികല്പമാണ്, ഇത് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ വിദ് ശത്ര എന്നിരിക്കുന്നു, വിദ് അത്തന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ബസ് വന്നില്ലെങ്കിൽ എന്ത് വരുന്നു? നും വരുന്നു. വൈദ്യജാ സർവനാമസ്ഥാനെ അധാതു വിദ് വാന് ത് സുലോഭം സംയോഗാന്തലോഭം വിദൻ. വിദ് അത്ത് വന്നു, വിദൻ വിദത്ത് എന്നായി. വിദത് ശത്രുവിലെ അത്താണ് ഇരിക്കുന്നത്. അപ്പം വിദത്ത്, വിദത്തിന് മുമ്പ് വന്നപ്പം വിദ് എന്ത് വന്നു? ആനത്ത്, വിദ് ആനത്ത്, വിദന്ത്, വിദന്ത സൂന്ദരിക്കും സുലോഭിച്ചു സംയോഗാന്തരവും വന്നു വിദൻ. വിദന്തവും വിദന്ത, വിദന്തം വിദന്തൗ നും വരുന്നില്ല. വിദത വിദത വിദദ്ഭ്യാം വിദദ്ഭിഹി. പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്ന വിദ്വാൻ എന്നുള്ള രൂപം. വിദ്വാൻ എന്ന് പറയുന്നത് അറിയുന്നവൻ, വിദജ്ഞാനെ ശത്രന്തമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, മറക്കാൻ പാടില്ല.